ഛിന്തന്തു സംശയം ഹ്യേനം ഭവന്തോ മോഘദർശനാഹ വിലംബോ നാത്മകർത്തവ്യ ശരണാഗതവത്സലാഹ. ഏനം സംശയം ഭവന്തഃ ഛിന്തന്തു അസ്യ സംശയസ്യ ഛേദം ഭവന്തഃ കുർവന്തു. ഭവന്ത് കീദൃശാഹ ഭവന്തഃ അമോഘദർശനാഹ. മോഘം നാമ വ്യപാർത്ഥം ഇത്യർത്ഥ. ന മോഘം അമോഘം ദർശനം യേഷാം തേ അമോഘദർശനാഹ. ബഹ്വർത്ഥാഹ ബഹ്വർത്ഥം ദർശനം യേഷാം തേ ഇത്യർത്ഥ. തഥാവിധാഹ ഭവന്തഃ മമ സംശയസ്യ അധുനാ ഏവ സമാധാനം ദദതു. അത്ര വിലംബഃ ന കർത്തവ്യഃ. ഭോഃ ശരണാഗത വത്സലാഃ. ശരണാഗതേഷു വത്സലാഃ ഭവന്തഃ ഭവന്തഃ സാമ്പ്രതമേവ മമ സംശയസ്യ സമാധാനം ദദതു. അത്ര കശ്ചിദപി വിളംബഃ ദയയാ ന കർത്തവ്യഃ ഭവദ്ഭിഃ ഇത്യർത്ഥഃ.